ഇതം ഭുവനം വസദേവ ആസീത്. ഈ കൽപ്പത്തിന് മുമ്പിൽ ഈ പ്രപഞ്ചം അസത്തായിരുന്നു, വാസനാമയമായിരുന്നു. പിന്നെ വീണ്ടും പരമേശ്വര ഈശ്വരൻ സർവം സങ്കല്പമാത്രേണ സസജ്ജ, ഈശ്വരൻ തന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു. ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്ന എന്തിനാണ്? ഈശ്വരന് സൃഷ്ടിക്ക് ആയാസമില്ല. മനുഷ്യനാണെങ്കിൽ സൃഷ്ടിക്കണം, കുലാലൻ കുടത്തെ ഉണ്ടാക്കുന്നു, സങ്കല്പിച്ച പോലെ. സങ്കല്പിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് പ്രവർത്തിക്കണം, മണ്ണ് പഴിക്കണം, അതിന്റെ സാമഗ്രികളെല്ലാം ഉണ്ടാക്കണം, കുടത്തെ ഉണ്ടാക്കണം, പിന്നെ അതിന് ചുട്ടെടുക്കണം, പ്രയത്നം ആവശ്യം. ഒരുപാട് പ്രയത്നം കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കാൻ പറ്റും. മൊബൈൽ ഉണ്ടാക്കണമെന്ന് ഒരാൾ സങ്കല്പിച്ച നടക്കും. ഭൗതികമായ വസ്തുക്കളെ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ മനുഷ്യന് പറ്റില്ല. അതിന് എന്തുവേണം? സഹകാരി കാരണം, നിമിത്തകാരണങ്ങൾ പലത്, ഉപാദാന കാരണം എല്ലാം വേണം. ആർക്കും ഒന്ന് സങ്കല്പിക്കുന്നു, ഉടനെ സൃഷ്ടി അത് നടക്കുന്ന കാര്യമുണ്ട്. ഈശ്വരന് മാത്രമേ ആ കഴിവുള്ളൂ. പിന്നെ സാറിന് പറയും എന്താണ് അത്? ഇന്ന വ്യക്തിയുടെ സങ്കല്പമാണ് എന്ന് പറയും. സങ്കല്പം എന്ന് വെച്ചാൽ എന്റെ അർത്ഥം അങ്ങനെ സങ്കല്പിച്ചിട്ട് വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ച് ആ കാര്യം സാധിച്ചു എന്നാണ്. അല്ല, സങ്കല്പിച്ചങ്ങ് കളഞ്ഞാ ഒന്നും നടക്കില്ല. മനുഷ്യർ സങ്കല്പിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? വളരെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചാലും പോരാ, അതിന് കാലദേശങ്ങളൊക്കെ അനുകൂലമായി വരണം. എന്നാ മാത്രമേ മനുഷ്യന് ഒരു കാര്യത്തെ സങ്കല്പിച്ചിട്ട് അതിനെ തുടർന്നുള്ള സൃഷ്ടി സാധ്യമാകും. കാലദേശങ്ങളൊന്നും അനുകൂലമല്ല. കാലദേശം എന്ന് പറയുമ്പോൾ അതിലെല്ലാം വരും. ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വരൻ എന്ത് ചെയ്യുന്നു? കാലത്തെയും ദേശത്തെയും ഒക്കെ സങ്കല്പിക്കുകയാണ്. അപ്പൊ ഈശ്വരൻ അതിനൊന്നും ആശ്രയിക്കണ്ട. മനുഷ്യന് കാലത്തെയും ദേശത്തെയൊക്കെ ആശ്രയിക്കണം, കാരണം അതൊക്കെ ഈശ്വരന്റെ സൃഷ്ടം. ഈശ്വരൻ സൃഷ്ടിച്ചാണ് അത്. പ്രപഞ്ചമേ ഈശ്വരൻ സൃഷ്ടിച്ചാണ്. കാലദേശങ്ങളെല്ലാം ഈശ്വരന്റെ സങ്കല്പമാണ്. അപ്പോ ഒരു കാര്യം, ഒരു വാഴ നട്ട് കൊല വരണമെങ്കിൽ ദേശവും കാലവും ഒക്കെ അനുകൂലമായിരിക്കും. വാഴ കൊലയ്ക്കുമ്പോ വേനൽക്കാലമാണ്, അല്ലെങ്കിൽ കടുത്ത മഴയാണ്, കൊല കിട്ടിയില്ല എന്ന് വരും കാലം. മനുഷ്യന് കാലം അനുകൂലമായാലേ ഫലം ഉണ്ടാവും, പ്രതികൂലമായ ഫലം ഉണ്ടാവും. ഈശ്വരൻ അതിനൊന്നും ആശ്രയിക്കുന്നില്ല, മനുഷ്യനെല്ലാം ആശ്രയിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ പലതും സഫലവും നിഷ്ഫലവുമാകുന്നു. ഇനി കാലത്തിന് അങ്ങനെ പറയുന്നതുകൊണ്ട് കാലത്തിൽ എന്തെങ്കിലും ഗുണമോ ദോഷമോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാലത്തിൽ ഗുണം ദോഷം അങ്ങനെ ഒന്നില്ല. നല്ല കാലം ചീത്ത കാലം അങ്ങനെ കാലത്തിലില്ല. എന്തുകൊണ്ടാണ്? കാലത്തിൽ നമുക്ക് ക്വാണ്ടിറ്റിയേ ഉള്ളൂ, ക്വാളിറ്റി ഇല്ല. ക്വാണ്ടിറ്റി നമുക്ക് കാലത്തിൽ കൽപ്പിക്കാം. എങ്ങനെ? സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ആഴ്ച, ഇതൊക്കെ നമ്മൾ അളവ് കൽപ്പിക്കുകയാണ്. മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് അവർ കൽപ്പിക്കുകയാണ്. ഇനി ക്വാളിറ്റി, നല്ലത്, ചീത്ത, ലാഭം, നഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാലത്തിലില്ല. കാരണം കാലം എന്ന് പറയുന്നത് എന്താണ്? കാലത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. ആ സ്വഭാവം കാലം തന്നെ. ഭൂതം, വർത്തമാനം, ഭാവി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അത് വേറെ നല്ലത്, നല്ല കാലം, ചീത്തക്കാലം അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് ആൾക്കാരെ പഠിപ്പിക്കുന്നവരാണോ? നല്ല കാലം ചീത്തക്കാലം ഉണ്ടെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്നവര് ജ്യോതിഷ്യ. അതൊരു തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കുന്നതാണ്. കാലത്തിൽ അങ്ങനെ ഒന്നില്ല. ഇതിപ്പോ നല്ല കാലമാണ്, എന്തുകൊണ്ട് പരാജയപ്പെട്ടു പോയി? ബിസിനസ് പറയുക, മോശം കാലമായോ? എന്തുകൊണ്ട് വിജയിച്ച്? നല്ല കാലമാണ്. കാലത്തിൽ നല്ലത് മോശമൊന്നുമില്ല. ബിസിനസ് ജയിക്കുന്നതിനും പരാജയപ്പെടുന്നതിനും പല കാരണങ്ങൾ കാണും. അതറിയില്ലെന്നേ ഉള്ളൂ മനുഷ്യന്. എല്ലാം അറിയത്തില്ല എന്തുകൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. അതൊന്നും കാല ഉത്തരവാദിത്വമില്ല. കാരണം കാലത്തിൽ ഒരു ക്വാളിറ്റി ഇല്ല. നമുക്ക് അളക്കാൻ മാത്രമേ പറ്റൂ, അതിനപ്പുറം ഒന്നും സാധിക്കില്ല. പക്ഷെ ഇത് പറഞ്ഞാണ് ആൾക്കാരെ മുഴുവൻ പറ്റിക്കുന്നു. എന്താണ്? കാലത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. നമ്മൾ പറയാറില്ലേ സമയം മോശം. അങ്ങനെ സമയത്തിന് മോശമുണ്ട്, നല്ല സമയം, നല്ലതുമുണ്ട്. എല്ലാത്തിൽ ആരോപിക്കുന്നു. പിന്നെ എവിടെയാണ് ഈ നല്ലതും ചീത്തയൊക്കെ വരുന്നത്? മനുഷ്യന്റെ മനസ്സിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. അവന്റെ വാക്കിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, അവന്റെ ശരീരത്തിലുണ്ട്. അവിടെയൊക്കെ നല്ലതും ചീത്തയുണ്ട്. അവന്റെ ചുറ്റുപാടുകളിലുണ്ട്, അവന്റെ ബന്ധങ്ങളിലുണ്ട്, മറ്റു മനുഷ്യരിലുണ്ട്, പ്രകൃതിയിലുണ്ട് നല്ലതും ചീത്തത്. പ്രകൃതിയിലുണ്ട് നല്ലതും ചീത്തത്. സൂര്യൻ, സൂര്യന് നല്ലതും ചീത്തതുകൊണ്ട്. സൂര്യന്റെ ഊർജം നോക്ക് നല്ലതാണ്, പക്ഷെ അതിൽ യു വി റൈസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരാം. അപ്പൊ ആ സൂര്യ രശ്മികളിൽ നല്ലതും ചീത്തയുണ്ട്. പിന്നെ നമ്മൾ പറയും മഴക്കാലം, വസന്തകാലം. ഈ മഴയും വസന്തവും ഒന്നും കാലത്തിന്റെ അല്ല. അത് ഒരു പ്രത്യേക തരത്തിൽ ആവർത്തിച്ച് വരുന്നോണ്ട് നമ്മൾ കാലത്തിന്റെ ആണെന്ന് ഭ്രമിക്കുകയാണ്. അതൊന്നും അതിന് കാലമായിട്ടൊരു ബന്ധമില്ല. സീസൺ, മഴക്കാലം കഴിയുന്നു, പിന്നീട് വേനൽക്കാലം വരുന്നു, അതിന് കാലമായിട്ടൊരു ബന്ധമില്ല. പക്ഷെ നമ്മളങ്ങനെ പറയുന്നു, പറഞ്ഞു പറഞ്ഞ് എന്ത് ചെയ്യുന്നു? നല്ല കാലം ചീത്തക്കാലം, മഴക്കാലം മോശമാണ്, വേനൽക്കാലം മോശമാണ്, എന്നാൽ ഇതിനിടയ്ക്കുള്ള കാലം നല്ലതാണ്. ഇത് കാലമായിട്ടൊരു ബന്ധമില്ല. സീസണുകളൊക്കെ വരുന്ന എന്തുകൊണ്ടാണ്? അങ്ങനെ ഭൂമിയുടെ 23.5 ഡിഗ്രി ചരിവ്, അതിന്റെ സ്വന്തം അച്ചതുകൊണ്ടുള്ള കറക്കം, അത് സൂര്യനെ കറങ്ങുന്നത്, സമുദ്രത്തിന് നീരൊഴുക്കുകൾ, അതുകൊണ്ട് വരുന്ന കാറ്റുകള്, പലതരത്തിലുള്ള കാറ്റുകള്, പിന്നെ മറ്റ് ഗ്രഹങ്ങളുടെ ആകർഷണം, ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം വരുന്നത്, മാറ്റം വരുന്നത്. അതിന് കാലമായിട്ട് ബന്ധമൊന്നുമില്ല. കാലാവസ്ഥ എന്ന് വെച്ചാൽ ക്ലൈമറ്റ്, അത് കാലമല്ല. പക്ഷെ നമ്മളിത് എന്ത് പറയും, അറിവില്ലാതെ അത് നല്ല കാലമായിരുന്നു മോശം കാലമാണ്. ഭൂമിയുടെ ചരിവ് അനുസരിച്ച് സൂര്യനിൽ നിന്നും കൂടുതൽ ദൂരത്തിൽ സഞ്ചരിച്ച് ഭൂമിയിൽ ഒരു സൂര്യരശ്മി പതിക്കുന്നതിൽ വരുന്ന വ്യത്യാസം, അതുകൊണ്ടാണ് സമ്മറും വിന്ററും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ സൂര്യനോട് ചില ഭാഗങ്ങൾ അടുത്തിരിക്കും, ചില ഭാഗം അകന്നിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഇവിടെ ജീവൻ നിലനിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നോണ്ടാണ് ചില ഭാഗത്ത് സൂര്യപ്രകാശം കൂടുതൽ വരുന്നു, ചിലടത്ത് കുറയുന്നു. അതിനനുസരിച്ച് ഓരോ ഭാഗങ്ങളും മാറി മാറി വരില്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയില്ല. ഇതൊന്നും കാലമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിന് കാരണങ്ങൾ പലതാണ്. അതുകൊണ്ട് മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുടെ, ഭൂപ്രകൃതിയുടെ ഒരവസ്ഥ, നമ്മുടെ അന്തരീക്ഷം, ഇതൊക്കെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. എല്ലാം മനുഷ്യനെ അറിയില്ല. കാലാവസ്ഥയെ ഇതുവരെ മനുഷ്യൻ പല കാര്യങ്ങളും കണ്ടുപിടിച്ചെങ്കിലും കാലാവസ്ഥ എന്താണ് കറക്റ്റായി നിയന്ത്രിക്കുന്നതെന്ന് മനുഷ്യന് അറിയില്ല. അതുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചനം പാളിപ്പോകുന്നത്. കാരണം അത് വളരെ സൂക്ഷ്മമാണ്. എത്ര ശക്തിയുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് അതിന്റെ തുടക്കം മാറ്റമൊന്നും മനുഷ്യന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചെറുതായിട്ടൊക്കെ അറിയാമെന്നുള്ളത്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും നിയമങ്ങളുണ്ട്. പക്ഷെ എല്ലാ നിയമങ്ങളും മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അതാണ് പ്രശ്നം. അപ്പൊ ഈ കാലാവസ്ഥകളുടെ, കാലാവസ്ഥാ മാറ്റത്തിന്റെ പിന്നിലുള്ള എല്ലാ നിയമങ്ങളും മനുഷ്യൻ കണ്ടെത്തുകയാണെങ്കിൽ അന്ന് മനുഷ്യന് കൃത്യമായി കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റും. അതൊരു കാലമായിട്ട് ബന്ധമൊന്നുമില്ല, അതിന്റെ പിന്നിലുള്ള നിയമങ്ങളാണ്. അപ്പോ ഇതില് കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, മുഹൂർത്തം നോക്കാതെ പ്രതിഷ്ഠ നടത്തിയത്. മുഹൂർത്തം നോക്കാതെ പ്രതിഷ്ഠ നടത്തി എന്തുകൊണ്ട്? നല്ല മുഹൂർത്തം, നല്ല കാലം അങ്ങനെ ഒന്നില്ല. ബോധമില്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്യും? രാഹുകാലം നോക്കും. എന്ത് കാര്യം ചെയ്യുന്നതിന് മുഹൂർത്തം നോക്കും. എല്ലാം വെറും അബദ്ധമാണ്. കാലാവസ്ഥ നോക്കണം, ക്ലൈമറ്റ്. അതിന് കാലമായിട്ടുള്ള ബന്ധമല്ല. ക്ലൈമറ്റ് നോക്കുന്ന കവടി നിരത്തി വെച്ചല്ല. അത് ഈ പറഞ്ഞതുപോലെ ഭൂമിയുടെ ചലനവും സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ചലനങ്ങൾ വെച്ചാണ് കാലാവസ്ഥ മനസ്സിലാക്കേണ്ടത്. പണ്ടും അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അല്ല, കവടി നിരത്തിയിട്ടല്ല, ജ്യോതിഷം നോക്കിയിട്ടല്ല. ജ്യോതിശാസ്ത്രം നോക്കി മനസ്സിലാക്കുന്നതാണെന്ത്? കാലാവസ്ഥ ഒരു പരിധിവരെ മുഴുവനും പഴയകാലത്ത് അങ്ങനെ നോക്കിയിരുന്നു. ഇപ്പൊ അത് പോരാ. അതിന് ജ്യോതിശാസ്ത്രമോ വേണ്ട, ജ്യോതിഷമല്ല. ജ്യോതിഷം എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? ഇപ്പൊ രാഹുവാണ്, കേതുവാണ്, വ്യാഴമാണ്, ശുക്രനാണ്. അതെ, ഇപ്പൊ രാഹു കേതു എന്നൊക്കെ പറയുന്നത് എന്തോന്നോ, അത് ജ്യോതിഷമാണ്. തട്ടിപ്പ്, സങ്കല്പമല്ല, വെറും തട്ടിപ്പാണ്. ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി. എന്തുകൊണ്ട്? പത്രം എടുത്തു വെച്ചിട്ട് വാരഫലം നോക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ നോക്കുന്ന സ്വാമിമാരൊക്കെ ഒരുപാട്. അവര് വിചാരിച്ചിരിക്കുന്ന എന്താണ്? കാലത്തിൽ നല്ലതും ചീത്തയുണ്ടെന്നാണ്. കാലത്തിൽ അതില്ല. കാലത്തിൽ എപ്പോഴും മനസ്സിലാക്കണം, ഇത് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം. അല്ല, പിന്നെന്തേ ഉള്ളൂ? അതിന് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല കാലം ചീത്തകാലം എന്ന് പറഞ്ഞ് ജ്യോത്സ്യം നോക്കുക, മുഹൂർത്തം നോക്കുക, മുഹൂർത്തം നോക്കിയിട്ട് ഗ്രഹപ്രവേശം നടത്തുക, മുഹൂർത്തം നോക്കിയിട്ട് ഇപ്പൊ പ്രസവിക്കുന്ന പോലും മുഹൂർത്തം നോക്കിയിട്ടാണ് ഗർഭിണികളുടെ വയറ് കീറുന്ന കുട്ടിയെ പുറത്തെടുക്കുക. മുഹൂർത്തം നോക്കുക, മനുഷ്യന്റെ അന്ധവിശ്വാസം എത്രമാത്രം വരുന്ന നല്ല മുഹൂർത്തം നോക്കുന്നു. നല്ല മുഹൂർത്തം ചീത്ത മുഹൂർത്തം അങ്ങനെ ഒന്നില്ല, കാലത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ മനസ്സിലുള്ള നല്ലതും ചീത്തയൊക്കെ നമ്മൾ കാലത്തിന്റെ ഇതാണെന്ന് ഭ്രമിച്ചു പോവുകയാണ്. നമ്മുടെ പ്രവൃത്തിയുള്ള നല്ലതും ചീത്തയൊക്കെ കാലത്തിന്റെ ഇതാണ് ഭ്രമിച്ചു. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ പരാജയം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയം വന്നു, ആ പരാജയത്തിന്റെ കാരണങ്ങൾ നമുക്കറിയില്ല. എന്തുകൊണ്ട്? പ്രപഞ്ച നിയമങ്ങളെല്ലാം നമുക്ക് പിടിയില്ല. അതുകൊണ്ട് ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരെ തലയിൽ കൊണ്ടുപോയിക്കും? കാലത്തിന്റെ തലയിൽ കൊണ്ടുപോയിക്കും. ആണ് ബിസിനസ് മോശമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് സമയം ദോഷമാണ്. അപ്പൊ സമയദോഷത്തെ പരിഹരിക്കാൻ ജ്യോത്സ്യനെ കൊണ്ടുവന്ന് പ്രശ്നം വപ്പിച്ച് മന്ത്രവാദിയെ കൊണ്ടുവന്ന് പരിഹാരക്രിയ ചെയ്യും. അവര് ജീവിച്ചു പോകുന്നത് നല്ല കാര്യം തന്നെയാണ്. മൊത്തം ഇത് അസംബന്ധ ഏർപ്പാടുകൾ. എന്തുകൊണ്ട്? കാലത്തെ ചുറ്റിപ്പറ്റി അങ്ങനെ ഒന്നുമില്ല. മനുഷ്യരിലുണ്ട് നല്ലതും ചെയ്തത്, മനുഷ്യ ബന്ധങ്ങളുടെ നല്ലതും ചീത്തയൊക്കെ വരും. വേറൊരു മനുഷ്യന് എനിക്ക് നല്ലതായിരിക്കാം, ചീത്തയാവാം. ഭൗതിക പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു നമുക്ക് നല്ലതും ചീത്തയാവാം. ഇപ്പൊ എ സി ഇട്ടിരിക്കുന്നത് നല്ലതുമാണ്, ചീത്തയാണ്. ഫാനിടുന്നു നല്ലതുമാണ്, ചീത്തയാണ്. ട്യൂബ് ഇട്ടിരിക്കുന്നത് നല്ലതുമാണ്, ചീത്തയാണ്. ഇതിലൊക്കെ നല്ലതും ചീത്തയും വരും. കാലം ഒഴികെ ഏറ്റവും നിരുപദ്രവകാരിയും നിരപരാധിയുമായ ഒന്നാണെന്ത്? കാലം. പക്ഷെ മനുഷ്യൻ മുഴുവൻ കുറ്റം പറയുന്നത് കാലം, സമയം മോശം. അത് തന്നെ കാലം എന്നൊക്കെ പിന്നെ പറഞ്ഞു ഭീകരനാക്കിയത് കാലത്ത്. ഞാൻ എത്രയോ വർഷം, എത്രയോ വർഷം ആദ്യമായി ജയിച്ചില്ല. ഞാന് ജ്യോത്സ്യനെ കൊണ്ടൊരു കാര്യം ജയിച്ചിട്ടില്ല, ഞാനായിട്ട് ജയിച്ചിട്ടില്ല. ചിലർക്ക് ചെയ്തപ്പോ ഞാനത് കണ്ടോണ്ട് വന്നിട്ടുണ്ട്. ഗ്രഹപ്രവേശം നടത്തിയിട്ടില്ല. കട്ടറോപ കട്ടുമ്പോ ഞാൻ കുറ്റിയിടുന്നതിന് കല്ലിടുന്നതിന് ഞാൻ സമയം നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുമ്പോ ഒരു കല്ലെടുത്ത് ഇട്ടിട്ട് കട്ട് എപ്പോഴും സമയം അപ്പോഴും അല്ല. ഞാൻ ഒരിക്കലും ഇന്ന് വരെ ഒരിടത്ത് സമയം നോക്കി. അതുപോലെ തട്ടിപ്പ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്നു, ഇവിടെയൊക്കെ പറയുന്നത് പരവാസ്തു വരി പാല് കാച്ചി. ഞാൻ കട്ടി ഒരു കെട്ടിടത്തിന് ഞാൻ പാല് കാച്ചി നടത്തിയിട്ടില്ല. പലയിടത്തും കട്ടി ഒരു സ്ഥലത്ത്. ഇപ്പൊ താമസിക്കുന്നിടത്ത് ഞാൻ ഗ്രഹപ്രവേശം നടത്തിയിട്ടില്ല, സമയം നോക്കിയിട്ടില്ല, ഒന്നുമില്ല. ഗ്രഹയോഗം ഒന്നും നടത്താറുണ്ട്. ഇതുവരെ ഒരിടത്തും നടത്തിയിട്ടില്ല. ഇങ്ങനെ ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഇതൊക്കെ നോക്കുന്നവരല്ലേ, നിങ്ങൾക്കൊക്കെ സ്ഥിരതയുണ്ടോ? അത് പറ ആര് പറഞ്ഞു ജ്യോത്സ്യന്മാരെ കൊണ്ട് കിടക്കി? അവിടെ വെച്ച് ജ്യോത്സ്യം നടത്തിയത് മന്ത്രവാദം നടത്തിയൊക്കെ എനിക്കറിയാം. ആ ഇന്ന് പറഞ്ഞ് രക്ഷപ്പെടും, എന്ന് പറഞ്ഞ് രക്ഷപ്പെടും. ആ അതെ. അപ്പൊ അത് വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞ തർക്കിക്കാൻ വേണ്ടി എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതൊക്കെ മനുഷ്യന് മനുഷ്യന് അന്ധമായി ഇതിനൊക്കെ വിശ്വസിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് ദോഷങ്ങളൊക്കെ മാറും. അതിലൊന്നും മനുഷ്യൻ വിശ്വസിക്കാത്ത കാലത്ത് അതുകൊണ്ട് ഗുണമില്ല, ദോഷമില്ല. മനുഷ്യനൊക്കെ അന്ധമായി വിശ്വസിക്കുമ്പോൾ അത് പ്രവർത്തിക്കും. എങ്ങനെ? മാനസികമായിട്ട്. അപ്പോൾ മനസ്സിനൊരു ഉന്മേഷം വരും. മനസ്സിന് എന്തുവരും ഗുണവും ദോഷവും ഉണ്ട്, അതില്ലാന്ന് പറയുന്നില്ല. നിങ്ങള് വീടൊക്കെ വെച്ചിട്ട് ഗൃഹപ്രവേശം നടത്തി അങ്ങോട്ട് കയറുമ്പം മനസ്സിനൊരു സന്തോഷം തോന്നും, എന്തോ ഒക്കെ ചെയ്തു. മനോബലവും ആത്മബലവും ഇല്ലാത്തവരാണെന്നുള്ളതാണ് പറഞ്ഞ പോലെ. മനോബലമോ ആത്മബലമോ ഇല്ലാത്തവരാണ് പറയാ. രണ്ടു ബലമുണ്ട്, മനസ്സിന് മനസ്സിന് ഉറപ്പില്ലെങ്കിൽ മനസ്സ് ബലമെന്നുള്ളതല്ല, മനുഷ്യന്റെ അന്ധമായ വിശ്വാസങ്ങൾ. ഈ അന്ധമായ വിശ്വാസം എന്ന് പറയുന്നത് അത് മനസ്സിന്റെ ഒരു പ്രത്യേകതരമാണ്. കാരണം വലിയ ബുദ്ധിമാന്മാരായ ആൾക്കാർ, വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ എന്താണ് മാനസിക ശക്തിയുള്ളവർ, വലിയ യോദ്ധാക്കൾ, വലിയ രാഷ്ട്ര നേതാക്കൾ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരും നമ്മൾ കരുതുന്നവർക്കും അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പൊ അത് മനസ്സിന്റെ ഒരു ബലക്കുറവ് എന്ന് അങ്ങനെ പറഞ്ഞു തള്ളാൻ പറ്റില്ല. അത് വേറൊരു രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മാനസികമായി വളരെ കരുത്തുള്ള ആൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്റെ ഇടമുള്ളതാണ് നരേന്ദ്രമോദി. പക്ഷെ നരേന്ദ്രമോദി വലിയ അന്ധവിശ്വാസിയാണ്. ആ അതാ പറഞ്ഞു, അപ്പൊ മനസ്സിന്റെ ദൗർബല്യം കൊണ്ടല്ല. മനസ്സിന്റെ ദൗർബല്യം അല്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിലായ എന്നാ അന്ധവിശ്വാസിയാണ്. അന്ധവിശ്വാസം വരെ മനസ്സിന്റെ ബലം വേറെ. പിന്നെ മനസ്സിന് ബലക്കുറവുള്ളവര് എന്ത് ചെയ്യും, കൂടുതൽ അന്ധവിശ്വാസികളാണ്. ആത്മസ്വരൂപ സാക്ഷാത്കാരം ഒഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം അന്ധമാണല്ലോ. ആത്മസ്വരൂപ സാക്ഷാത്കാരം എന്നുള്ള ആ സത്യമല്ല, അത് മറ്റുള്ളതെല്ലാം അന്ധമാണല്ലോ. ഇപ്പൊ സാക്ഷാത്കാരമൊക്കെ എവിടെ ഇരിക്കട്ടെ, ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചല്ലല്ലോ പറയുന്നു. നമ്മളീ പറയുന്നത് കാലത്തിൽ ദോഷവും ഗുണവും ഉണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. കാലത്തിൽ അങ്ങനെ ഒന്നില്ല, മനസ്സിലായോ? ദോഷവും ഗുണവും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഗുണവും ദോഷമൊക്കെ വരും, നമ്മൾ കാലത്തിന്റെ ആണെന്ന് ധരിക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ പരാജയം വരും, ജയവും വരും പരാജയവും വരും. എന്തുകൊണ്ട്? അവന്റെ പ്രവൃത്തിയിൽ ജയവും പരാജയവും വരും. പ്രവൃത്തിയിൽ ജയവും പരാജയവും വരുമ്പോ എന്തുകൊണ്ട് ജയിക്കുന്നു പരാജയപ്പെടുന്നു എന്നുള്ളത് ചിലപ്പോ അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവൻ വളരെ പ്ലാൻ ചെയ്തായിരിക്കും ഒരു കാര്യം ചെയ്യുന്നു, പ്ലാൻ ചെയ്ത് ചെയ്താലും പരാജയപ്പെട്ടു പോകും. അപ്പോ പ്ലാൻ ചെയ്യാതെ ചെയ്യുമ്പോ ചിലപ്പോ വിജയിക്കും. അപ്പൊ ജയപരാജയങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്ന് കൃത്യമായി മനുഷ്യനറിയില്ല. കാരണം അതിന്റെ പിറകിലുള്ള പ്രാപഞ്ചികമായ നിയമത്തെക്കുറിച്ച് അവന് ശരിയായ ധാരണയില്ല. അപ്പൊ അവന് അവിടെ അറിവില്ലായ്മയാണ്, എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉത്തരം കിട്ടാതെ വരുമ്പോൾ അത് ഉത്തരം കിട്ടത്തില്ല, കാരണം അവനെല്ലാം അറിയില്ലല്ലോ. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു, അത് കാലം ദോഷമായതുകൊണ്ടാണ് അവന്റെ അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഒരുത്തിന്റെ ഒരാൾക്ക് പല വിഷയങ്ങളിലും അറിവ് കാണും. നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയത്തിന് നല്ല അറിവാണ്, പക്ഷെ അയാൾക്ക് അറിവില്ലാത്ത പല കാര്യങ്ങളുമുണ്ട്. ആ അറിവില്ലാത്ത വിഷയങ്ങളിലാണ് ഒരാൾ അന്ധവിശ്വാസിയാവുന്നത്. അല്ല, മനസ്സിനെ ട്യൂൺ ചെയ്യുന്നതിനനുസരിച്ചല്ലേ ഫലം കിട്ടും. അതേ പറയുന്നത് ഈ പരാജയം എന്ന് പറയുന്നതിന്റെ കാരണം നമുക്ക് അറിയാൻ വയ്യാതെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, പരാജയ കാരണത്തെ എന്ത് ചെയ്യുന്നു, കാലത്തിൽ ആരോപിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നു കാലം ദോഷമാണ്. വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്, കാരണം നമുക്കറിയില്ല. അപ്പൊ അറിവില്ലായ്മയാണ് മനുഷ്യനെ എപ്പോഴും എന്താക്കുന്നത്, അന്ധവിശ്വാസിയാക്കുന്നു. ആരായാലും മനുഷ്യനെന്ന് വെച്ചാൽ ഒരു 100 കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടെങ്കിൽ 100 കാര്യങ്ങളെ കുറിച്ച് അറിവില്ലായ്മയെ വേണ്ടി കാണും. അപ്പോ അറിവില്ലായ്മയെ സംബന്ധിച്ച് 2 നിലപാടാണ്. ഒന്ന്, അറിവില്ലായ്മയെ അംഗീകരിക്കുക, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത്, അതറിയില്ല, അത് അംഗീകരിക്കുക. അപ്പോ ആ അറിവില്ലായ്മയെ അംഗീകരിക്കാൻ മടിയുള്ളവരെന്ത് ചെയ്യും, അവിടെ അന്ധമായ വിശ്വാസങ്ങളെ സൂക്ഷിക്കും. അവർക്ക് സ്വന്തം അറിവില്ലായ്മയെ അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത്, അറിയില്ല. പരാജയം സംഭവിച്ചത് തന്നെ അറിയാത്ത കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അവിടെ പ്രശ്നം തീർന്നു. പരാജയം ഒരു വാസ്തവമാണ്, എന്തുകൊണ്ടെന്നുള്ള അറിയില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നു, ആ അറിവില്ലായ്മ ആണെന്ന് സ്വയം ധരിക്കാതെ എടം ചെയ്യുന്ന അവിടെ അന്ധവിശ്വാസത്തെ കൊണ്ടുവരുന്ന എന്താണ് അത്? കാലം ദോഷമായതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ജ്യോതിഷികളും മന്ത്രവാദികളും മുതലെടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യം. അതുകൊണ്ടാണ് വലിയ ബലമുള്ളവരും ബുദ്ധിമാന്മാരും ഒരുപാട് അറിവുള്ളവരും എല്ലാം അന്ധവിശ്വാസത്തിൽ പെട്ടുപോകുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി വരുന്തോറും നമുക്കെന്താണ്, നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ് നമുക്ക് ബോധ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ? എന്തൊക്കെയാണ്? നമ്മുടെ അറിവും നമ്മുടെ അറിവില്ലായ്മ. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തത വരുമ്പോൾ മനുഷ്യന് പിന്നെ അന്ധവിശ്വാസത്തിന്റെ ആവശ്യമില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അത് അറിവില്ലായ്മയുടെ ഭാഗത്തിൽ, അവിടെ പിന്നെ അതിന് പകരം ഒരു അന്ധവിശ്വാസം കൊണ്ട് വയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോ അന്ധവിശ്വാസികൾ എന്ത് പറയും? അത് സമയദോഷം കൊണ്ടാണ് വന്നത്. നരേന്ദ്രമോദിയുടെ സമയം ദോഷമായതുകൊണ്ട്, രാജാവിന്റെ സമയം ദോഷമായ പ്രജകൾക്കെല്ലാം എന്തുവരും? ദുഃഖം വരും. ഇങ്ങനെ പറഞ്ഞ ജ്യോതിഷന്മാരുണ്ട്. സമയദോഷം കൊണ്ടാണ്. അത് സമയദോഷം കൊണ്ടല്ല, അത് വൈറസ് കൊണ്ടാണ്. കൊറോണയുടെ വൈറസ് കൊണ്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നരേന്ദ്രമോദിയുടെ സമയദോഷം കൊണ്ടല്ലെന്നുള്ള മനസ്സിലാവും. അപ്പൊ പിന്നെ അങ്ങനെ ഒരു അന്ധവിശ്വാസമില്ല, അത് കൊറോണ വൈറസാണ്. ശരി, എന്നാ കൊറോണ വൈറസ് എങ്ങനെയുണ്ടായി? എങ്ങനെയാ കൊറോണ വൈറസ് ഉണ്ടായത്? അതിനെ കുറിച്ച് മനുഷ്യന് വ്യക്തമായി അറിയില്ല. അപ്പോ എന്താണ് കൊറോണ വൈറസ്? എന്തുകൊണ്ടുണ്ടായി? അത് നരേന്ദ്രമോദിയുടെ സമയദോഷം കൊണ്ടാണെന്ന് വിശ്വസിക്കണോ, അതോ അത് നമുക്ക് അറിയില്ല എന്ന് അംഗീകരിക്കണോ? രണ്ടിലേതും ചെയ്യാം. ചില ആൾക്കാരെന്ത് ചെയ്യും? കൊറോണയുടെ വൈറസിന്റെ കാരണം അറിയത്തില്ല. അവിടെ പിന്നെ അവർക്ക് അന്ധവിശ്വാസത്തിന്റെ ആവശ്യമില്ല. കുറച്ചു പേരെന്ത് പറയും? നരേന്ദ്രമോദിയുടെ സമയദോഷം കൊണ്ടാണ് കൊറോണ വൈറസ് ഉണ്ടായത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അറിവില്ലായ്മയും അന്ധവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ എന്തായാലും ശരി, അത് സമയത്തിന്റെ ദോഷമല്ല, വൈറസിന്റെ ആക്രമണമാണ്. വൈറസ് ആക്രമിച്ച ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം, സ്വാഭാവികമാണ്. അതാക്രമിച്ചപ്പോ എന്ത് ചെയ്തു? ഒരുപാട് പേര് മരിച്ചു. ഈ മരിച്ചവരുടെയൊക്കെ സമയദോഷം. ഇനി സമയം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ അളക്കുന്നതാണ്. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സമയം ഒന്ന് തന്നെ, വർക്കലയിരിക്കുന്ന എല്ലാവരുടെയും സമയം ഒന്ന് തന്നെ. പിന്നെ കുറച്ച് കുറച്ച് ദേശം മാറിക്കഴിഞ്ഞാൽ സമയത്തിന് ചെറിയ ചെറിയ വ്യത്യാസം വരും. ഡൽഹിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയ വ്യത്യാസം വരും, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോ ഇപ്പൊ ഇവിടെ കുറെ ആൾക്കാർ താമസമുണ്ട്. അപ്പൊ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് എത്രയായി? 8:30. അപ്പൊ ചിലർക്ക് ഇപ്പൊ എന്താണ് ജയമായിരിക്കും, ചിലർക്ക് പരാജയമായിരിക്കും. അപ്പോ ഒരേ സമയം തന്നെ എന്താണ്, ഒരാൾക്ക് ഗുണമായിരിക്കുന്നു, വേറൊരാൾക്ക് ദോഷമായിരിക്കുന്നു. അപ്പൊ ഒരേ സമയം എങ്ങനെ ഗുണവും ദോഷമായി? ഒന്നേ ഗുണമായിരിക്കും, എല്ലാവർക്കും ഗുണമായിരിക്കും, എല്ലാവർക്കും ദോഷമായി. അപ്പൊ ഈ ഗുണദോഷങ്ങളെന്ന് പറയുന്നത് എന്താണ്? അതാ ജയപരാജയം എന്ന് പറയുന്നത് ആ സമയത്തിനനുസരിച്ചല്ല, അത് വ്യക്തിനിഷ്ഠമാണ്. ചിലർക്ക് ഈ സമയം ഇവിടെ ഒരു 1000 പേരുണ്ടെങ്കിൽ ചിലർക്ക് ഈ സമയം വിജയമായി, വേറെ കുറച്ചു പേർക്ക് ഇത് പരാജയമായിരിക്കും. അത് വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. സമയമായിട്ട് ബന്ധമൊന്നുമില്ല. സമയം ആരുടെ കാര്യത്തിലും ഇടപെടുന്നില്ല. സമയം എന്താണ്? ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് പൂർണമായും പിടിതരാത്ത ഒന്നായിട്ട് നിൽക്കുകയാണ്. ഭൗതിക ശാസ്ത്രത്തിനൊരു കാഴ്ചപ്പാടുണ്ട്, ഫിലോസഫിക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാ സമയത്തെ കുറിച്ചുള്ള ധാരണ എല്ലാ മനുഷ്യനും ഉണ്ട്. സമയബോധമില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. ചില പ്രത്യേക അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യന് കാലബോധം നഷ്ടപ്പെട്ടു. മനുഷ്യൻ നോർമലാണെങ്കിൽ എല്ലാവർക്കും എന്തുണ്ട്? സമയബോധമുണ്ട്. എന്നാ സമയം എന്താണെന്ന് മനുഷ്യന് കൃത്യമായി മനസ്സിലാക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള സമയത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഗുണമാണ് ദോഷമാണ് എന്നാരോപിക്കുന്നു. ഇങ്ങനെ ആരോപിച്ചത് ഒരു ബിസിനസിന് വേണ്ടിയിട്ടാണ്. ആ ബിസിനസിന്റെ പേരാണെന്ത്? ജ്യോതിഷ്. എന്താ ഒരു ജ്യോതികളുണ്ട്? വാസനയുമായിട്ടൊന്നും ഒരു ബന്ധം ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. മനസ്സിന്റെ ട്യൂണിംഗ് അല്ലേ പ്രധാനം? മനസ്സിനെ ട്യൂൺ ചെയ്തനുസരിച്ചല്ലേ ഫലം? മനസ്സിന്റെ എന്തോ ട്യൂണിംഗ് എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിനെ ക്രമീകരിക്കുക. മനസ്സ് ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കി നിർത്തുന്നതും അനുഭവിപ്പിക്കുന്നതും. മനോമയ വിനാസ്തവം എഴുതിയിട്ടുണ്ടോ പിന്നെ? അത് വേറെ വിഷയമാണ്, അതൊക്കെ മറ്റു വിഷയം. അത് നമ്മളിവിടെ പറയുന്ന വിഷയമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമില്ല. കാലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു വിഷയത്തെ നമ്മുടെ ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് ചിന്തിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ആ വിഷയം മനസ്സിലാകത്തില്ല, നമ്മൾ പോകുന്നതും മനസ്സിലാകത്തില്ല. ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. കാലം അതിന് ഗുണമാണോ ദോഷമാണോ? കാലത്തിന് ഗുണവും ദോഷമുണ്ടോ അതാണ് അറിയുന്നത്. കാലത്തിന് അളവുകളേ ഉള്ളൂ, അത് മനുഷ്യൻ വച്ചിരിക്കുന്ന അളവ്. അല്ലാതെ അങ്ങനെ ഗുണദോഷങ്ങളില്ല. ഗുണദോഷമുള്ളത് നമ്മളുടെയാണ്. പ്രപഞ്ചത്തിന് മുഴുവുണ്ട്. നല്ല കാലാവസ്ഥ, ചീത്ത കാലാവസ്ഥ എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷെ അത് കാലത്തിന്റെ അല്ല, പ്രകൃതിയുടെ അല്ല, ദേശത്തിന്റെ ആണ്. കാലാവസ്ഥയ്ക്ക് കാലവുമായിട്ട് ബന്ധമില്ല. എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ കാലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ധാരണ മാറ്റിയെടുത്താൽ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ ജ്യോതിഷത്തിന്റെ പുറകെ പോകത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഗുരുവിന് മുഹൂർത്തം നോക്കിയിട്ട് പ്രതിഷ്ഠ നടത്തിയ പോലെ ആയിരുന്നു. എന്തുകൊണ്ട്? ഇതിലൊന്നും കാര്യമില്ലാന്ന് മറ്റുള്ള ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ മറ്റുള്ളവരതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കടുത്ത വിശ്വാസമാണെങ്കിൽ പിന്നെ അതിന് എന്താണ് അവർക്ക് വികല്പം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് അതിനെ അംഗീകരിച്ചു കൊടുക്കും. സമയം കുറച്ച് കൊണ്ടുവരാൻ പറയും. പക്ഷെ ഗുരു ഒരിക്കലും സ്വയം എന്താണ് സ്വന്തം ജീവിതത്തിൽ അല്ലാതെ സ്വീകരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിന്റെ ഒരു രോഗമാണ് ഇതൊക്കെ, ഒരു വ്യക്തിയുടെ അല്ല. അപ്പൊ ആ സമൂഹത്തിലെ രോഗത്തെ ചികിത്സിക്കാൻ വേണ്ടി അതിനെ കുറെ അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് പൂജയും മന്ത്രവും എല്ലാം അംഗീകരിച്ചത്. എന്തുകൊണ്ട്? സമൂഹത്തെ മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന ഒരു രോഗമാണത്. ഇപ്പൊ കൊറോണ വന്നപ്പോ എന്ത് ചെയ്തു? ചികിത്സിച്ചത് സമൂഹത്തെ മുഴുവനുമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, കൊറോണ ബാധിച്ചവരെ മാത്രമല്ല, കൊറോണ ബാധിക്കാത്തവരെയല്ല, സമൂഹത്തെ മുഴുവൻ ചികിത്സിക്കുന്നു. എല്ലാ നിയന്ത്രണങ്ങളും സമൂഹത്തിന് ഏർപ്പെടുത്തി. അതുപോലെ അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അപ്പൊ സമൂഹത്തെ മുഴുവൻ ചികിത്സിക്കുമ്പം അതിനെ കുറേക്ക് അംഗീകരിക്കും. അതാണ് പൂജയും മന്ത്രവാദമൊക്കെ ഏർപ്പെടുത്തിയത്. അപ്പൊ ആ രോഗത്തിൽ നിന്ന് മുക്തനായ ഒരുവനതിന്റെ ഒന്നും ആവശ്യമില്ല. ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയാലാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്? മുഹൂർത്തം നോക്കാതെ പ്രതിഷ്ഠ നടത്തിയത്. ഇനി നോക്കിക്കൊള്ളാൻ പറഞ്ഞു. കുട്ടി ജനിച്ചിട്ടില്ലേ ജാതകം ഉണ്ടാകുന്നു. അപ്പൊ മുഹൂർത്തം ഇനി നോക്കാം. പിന്നെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച ആരാണ്? ആ ഇതൊക്കെ വെച്ച് പുരോഹിതനെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക ജാതിയല്ല. ഇത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവരാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. അവരാണ് ഈ പരിപാടികൾക്ക് ഉണ്ടാക്കി വെച്ചത്. അത് ഇന്നും ശക്തമായി അവർ നിലനിർത്തുന്നു. മിക്കവാറും ഇതൊക്കെ ഈ ജോലി ചെയ്തൊക്കെ നോക്കുന്നവർക്ക് അവർക്ക് സ്വയം ഇതിലൊന്നും വിശ്വാസം കാണത്തില്ല. കാരണം അവരുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അവർക്കറിയാം ഇതൊന്നും അനുസരിച്ചല്ല അവരുടെ ജീവിതം പോകുന്നതാണ്. എന്നാലും ഇതൊരു വരുമാന മാർഗമായതുകൊണ്ട് വെറും വരുമാനം മാത്രമല്ല, പ്രശസ്തിയും അധികാരവും സ്വാധീനങ്ങളും സമ്പത്തും എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി വരുന്നതുകൊണ്ട് ആൾക്കാർ ഇത് കൈവച്ച് ഇതുപയോഗിച്ച് ആൾക്കാരെ പറ്റിക്കുകയും. അപ്പൊ ഇത് എന്താണ്, ഇത് വേണ്ട എന്നു മനസ്സിലായി. പിന്നെ മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് മനസ്സിലായി. അല്ല, അങ്ങനെ ജീവിക്കുന്ന കാര്യം ഉണ്ടാ പറഞ്ഞു. മനുഷ്യന്റെ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഈ കെട്ടിടം കെട്ടി, ഞാൻ കെട്ടിടം കെട്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ കെട്ടിടത്തിൽ എനിക്ക് മരണം വരെ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ മരണം വരെ കഴിയുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ജ്യോത്സ്യന്റെ അടുത്ത് പോയി ജ്യോത്സ്യം പറയും ഈ കെട്ടിടത്തിന് ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, മനസ്സിലായോ? ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ മരണം വരെ കഴിയും. ഉടനെ ജ്യോത്സ്യം പറയുന്നത് ചെയ്യും, അയാൾ അവിടെ താമസിക്കും, ചിലപ്പോൾ കടക്ക് കയറി വിറ്റിട്ട് പോകും, ചിലപ്പോൾ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരും. ഇതെല്ലാം സംഭവിക്കും ജീവിതത്തിൽ. പിന്നെ അതൊന്നും പണ്ട് ചെയ്താൽ പിന്നെ ആലോചിക്കാറില്ല. അതേസമയം ഞാനൊരു കെട്ടിടം കെട്ടുന്നു, കെട്ടിടം കെട്ടുമ്പോൾ എന്താണ്, എനിക്ക് മരണം വരെ ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഒക്കെ പുറകെ പോകേണ്ട കാര്യമുണ്ട് ഉണ്ടാണ്. ഇച്ഛയെന്ന് പറയുന്നത് എന്താണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല. എനിക്കെന്താണ്, എവിടെ കഴിയുന്നു ഒരുപോലെ തന്നെ, ഞാൻ കെട്ടിയ കെട്ടിടത്തിലായാലും ശരി, ആരാലും കെട്ടിയ കെട്ടിടത്തിലായാലും ശരി, അങ്ങനെ ഒരു മനസ്സാണുള്ളതെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമ്മൾ ഒരിടത്ത് സ്ഥിരത ആഗ്രഹിക്കുകയാണെങ്കിൽ അതാണ് കാരണം ശരിക്കും, അപ്പോഴാണ് ഇതൊക്കെ പോയി നോക്കുന്നത്. അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എവിടെ താമസിച്ചാണ്. അതാണ് വേണ്ടത്. ഇപ്പോ ഇവിടത്തെ അധികാരമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ തിരിച്ചു കയറാൻ വേണ്ടി ഇവർക്ക് എന്തെല്ലാം മന്ത്രവാദങ്ങൾ ചെയ്ത് ആൾക്കാരാണ് ഇവർക്ക്. ഞാൻ എന്തെങ്കിലും കൂടി ഞങ്ങളെ കൂടെ എവിടെയെങ്കിലും മന്ത്രവാദത്തിന് ഞാൻ വന്നോ? നിങ്ങളെല്ലാം ചെയ്തല്ലോ ഒരുപാട് മന്ത്രവാദങ്ങൾ, എന്തുകൊണ്ട് ഞാൻ വന്നില്ല? അത് തന്നെ, എന്തുകൊണ്ട് ഞാൻ വന്നില്ല? എനിക്കെങ്ങനെ അധികാരത്തിന്റെ ആവശ്യമില്ല, പിന്നെ ഇതൊക്കെ ഓർഗനൈസ് ചെയ്ത ആളാണ് പറയുന്നത്. അവിടെ വെച്ച് മന്ത്രവാദം നടന്നില്ലേ? ഉപ്പിട്ട് കൊടുക്കുന്നല്ലാതെ അവിടെ വെച്ച് മന്ത്രവാദം നടന്നില്ലേ? അപ്പൊ ഇതൊക്കെ വേണോന്ന്, ഇതാണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ, അതാണ് മനുഷ്യനെ കൊണ്ട് ചാടിക്കുന്നത്. അങ്ങനെ നമുക്കെന്താണ്, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അതിനെ അത്യാഗ്രഹം എന്ന് പറയും. അതില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എവിടെ താമസിച്ചാൽ, ഗുരു പറഞ്ഞിട്ടില്ലേ എന്താണ്, സൂര്യനും നക്ഷത്രങ്ങളും ഒന്നും സ്ഥിരമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥിരത ആഗ്രഹിക്കേണ്ട കാര്യമുണ്ട്? ഇതൊക്കെ മറന്നു പോകുന്നു. സ്ഥിരത ഉള്ളവര് എന്താണ്, അതിലെന്തെങ്കിലും കേമുണ്ടോ? ഇപ്പൊ ഇവിടെ ശിവരി മഠത്തിൽ തന്നെ വന്നു കയറി മരണം വരെ ഇവിടെ കിടന്ന് മരിച്ച്, അതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടൊന്നുമില്ലല്ലോ. എത്രയോ പശുക്കളെ കാളകളൊക്കെ ഇവിടെ പ്രസവിച്ച് വളർന്ന് ഇവിടെ തന്നെ കിടന്ന് മരിച്ചു പോകും, അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ അത്തരം സ്ഥിരതകളൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും, അതിലൊന്നും യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എന്താണോ, കാലം, അത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാലമാണ്. കാലത്തിൽ ക്വാണ്ടിറ്റി ഉള്ളൂ, കാലത്തിൽ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ല, അങ്ങനെയുള്ള ഒന്നല്ല. അതുകൊണ്ട് ഒരു ദോഷവും ഗുണദോഷങ്ങളെല്ലാം എന്താണ്, നമ്മുടെ വ്യക്തിയിലും സമൂഹത്തിലും പ്രകൃതിയിലുമാണ്, മറ്റ് കാലത്തിലല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകേണ്ട യാതൊരു കാര്യമില്ല. ഒരു വീട് വയ്ക്കുമ്പോഴും എന്താണ് ജോത്സ്യനെ കൊണ്ട് സമയം കുറിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ അവിടെ കയറി താമസിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമായി നല്ല ദിവസം എന്ന് പറയുന്നത് ഇതാണ്. നല്ല ദിവസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ കാലം അല്ലാതെ കാലത്തെ നോക്കരുത്, ചുറ്റുപാടുകൾ അനുകൂലമായിരിക്കണം. ഈ സഹോദരയപ്പൻ യുക്തിവാദി നിരീശ്വരവാദി ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ മരണാനന്തര കടങ്ങിന് വേണ്ടി ഒരു മന്ത്രം വരുന്നുണ്ട്, ദൈവമേ സത്യാനന്ദ ദൈവം ഭക്തർ. അത് സഹോദരയപ്പൻ എഴുതി തന്നെ, അതെനിക്ക് കൃത്യമായി അറിയില്ല. ചിലപ്പോൾ എഴുതിയതായി സഹോദരയപ്പൻ നല്ല കവിയായിരുന്നു. ആരെങ്കിലും വന്നു ഇതിനൊന്ന് എഴുതിത്തരണമെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക, അതിനെന്താ അതിന് സ്വയം വിശ്വാസം വേണമെന്നുണ്ടോ? എനിക്കതിന്റെ വാസ്തവം അറിയത്തില്ല. സഹോദരനായപ്പം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടല്ലേ, യുക്തിവാദി നിരീശ്വരവാദി പ്രതിഷ്ഠയും നടത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുവിനെ കുറിച്ച് എഴുതിയത് ശിവന്റെ ആണല്ലോ. ഗുരുവിനെ കുറിച്ച് എഴുതിയത് സഹോദരനായപ്പം എഴുതിയാണല്ലോ. ജരാമര അത് എഴുതിയല്ലോ. നിർവ്വാണത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അത് സാഹിത്യത്തിന് അർത്ഥത്താണ്. നീ വിളിക്കുന്നു, നിന്റെ ഇച്ഛയ്ക്ക് കീഴ്പ്പെട്ട് ഞങ്ങൾ വാഴുന്നു, അതൊക്കെ എഴുതി കൊടുത്തിരിക്കും. അത് മാത്രമല്ല, സഹോദരനായപ്പോ സ്വയം പറഞ്ഞിട്ടുമുണ്ട് എന്താണ്, മറ്റുള്ളവര് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ഇടപെടേണ്ട, അവര് വിശ്വസിച്ചോട്ടെ, അവര് പ്രവർത്തിച്ചോട്ടെ. വ്യക്തിപരമായി അതൊരു നല്ല നിലപാടാണ്. വ്യക്തിപരമായി എനിക്കിപ്പോ ജ്യോതിഷത്തിൽ വിശ്വാസം. അപ്പൊ വേറെ ആരെങ്കിലും എന്താണ് ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നുള്ളൂ, അവരുടെ കാര്യം, അതിലിടപെടേണ്ട കാര്യമില്ല. പക്ഷെ അത് അന്ധവിശ്വാസമാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടില്ലേ, അവര് അവര് പോകുന്ന വഴി അടിക്കുക. അതും അത് അങ്ങനെയും മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വിശ്വസിക്കാത്തതിനെ മറ്റുള്ളവർ വിശ്വസിക്കാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് ഓരോ വ്യക്തികളുടെ താല്പര്യങ്ങളാണ്. ഒരാൾക്ക് ജ്യോതിഷത്തെ വിശ്വസിക്കണം, വിശ്വസിക്കണം, പ്രവർത്തിക്കണം. അതൊക്കെ അവരോട് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യപ്പെടുന്ന കാര്യമാണ്. അത് സഹോദരനായപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ശബരിമല പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അതവരുടെ വിശ്വാസം. നമ്മളത് ഇടപെടുന്ന എന്തിനാണ്? ഇടപെട്ട മാറ്റം വരുമില്ല. അന്ധവിശ്വാസം കൊണ്ടും മനുഷ്യന് മൂഢസന്തോഷം കിട്ടും, മൂഢസംതൃപ്തി. അതൊരു മൂഢസംതൃപ്തിയാണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരതിൽ ആ സംതൃപ്തിക്ക് പോകത്തില്ല. മനസ്സിലായോ? എന്നുവെച്ചാൽ ഇപ്പൊ മദ്യം കുടിക്കുന്നതുകൊണ്ട് മനുഷ്യന് സന്തോഷം കിട്ടും, പക്ഷെ അത് ബ്രെയിനിനെ തകരാറുണ്ടാക്കുന്നതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരതിന് പോകത്തില്ല. അപ്പൊ സന്തോഷം കിട്ടുന്നു അതുകൊണ്ട് പോകുന്നു എന്നുള്ളതല്ല. ഈ അന്ധവിശ്വാസത്തിന്റെ കുഴപ്പം എന്താണോ, ഇപ്പൊ മനുഷ്യൻ അന്ധവിശ്വാസിയായിരിക്കുന്നു, കുഴപ്പം വരുന്നത് എന്താണോ, അതുകൊണ്ട് അവൻ ചൂഷണത്തിന് വിധേയമാവും. അവിടെയാണ് കുഴപ്പം വരുന്നത്. ചൂഷണത്തിന് വിധേയമാകുന്നതുകൊണ്ടാണ് അന്ധവിശ്വാസം പാടില്ല എന്ന് പറയുന്നത്. കയ്യിരിക്കുന്ന കാശ് മന്ത്രവാദിയും ജ്യോത്സ്യനും അടിച്ചുകൊണ്ടുപോകും, സ്വാമിമാരും കൊണ്ടുപോകും കുറെ. അവിടെയാണ് പ്രശ്നം. അല്ല, അന്ധവിശ്വാസം അവൻ ചൂഷണത്തിന് വഴിപ്പെടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കാലത്തെ സംബന്ധിച്ച് ഇതുകൂടെ അറിഞ്ഞിരുന്നല്ലോ.